എന്താണ് ക്രിയകൾ അധ്യാരിച്ചു സർവമിതം ജഗത്തത്വ പരം ഭവതി അടുത്ത് പറയുന്നത് എന്താണ് സർവം ഇതം ജഗത് തത്ത അന്യത ന ജാതം നേരത്തെ പറഞ്ഞത് ജഗത്ത് എന്ന് പറഞ്ഞത് ദൃശ്യമാണ് അതുകൊണ്ട് തന്നെ അത് അന്യമാണ് എന്നാൽ തത്വ എന്നിൽ നിന്നും അന്യത അന്യത്തിൽ നിന്നും ജാതം ഉണ്ടായതല്ല ഭവതി ജഗത്ത് ദൃശ്യമായതുകൊണ്ടെല്ലാം അന്യമാണ് പക്ഷേ അന്യമാണ് എന്നതുകൊണ്ട് അന്യമായ ഒന്നിൽ നിന്നും ഉണ്ടായതല്ല അന്യമാണെന്ന് പറയുന്ന പേരുകൊണ്ട് എന്താണ് ദൃശ്യമായ അന്യമായിരിക്കും ദൃഷ്ടാവിൽ നിന്ന് അന്യമായിരിക്കും പക്ഷെ അതുകൊണ്ട് അതിന്റെ കാരണം അന്യമെന്ന് പറയാൻ പറ്റില്ല അത് സാധാരണ പഴയ ഒരു ചിന്താഗതികൾ ഉണ്ട് ഇതെല്ലാം ഗുരു കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് പഴയ ചിന്താഗതികളെ പരിഗണിച്ചിട്ടാ പറയുന്നത് നിലവിലുള്ള കാഴ്ചപ്പാടുകളനുസരിച്ചും പറയും ഇപ്പോ നിന്നിൽ നിന്ന് അന്യമായ ഒന്ന് അതിൽ നിന്നാണ് ജഗത്തുണ്ടായത് അങ്ങനെ ഒന്നാണ് ജഗത്തിനെ ഉണ്ടാക്കിയത് ബൈബിളിൽ എന്താ പറയുന്നു നിന്നിന്ന് അന്യമാണ് ദൈവം ആ ദൈവം എന്ത് ചെയ്തു ലോകത്തെ സൃഷ്ടിച്ചു ആ ഒരു ഞായറാഴ്ചയാണ് പണി തുടങ്ങിയത് ഇങ്ങനെയൊക്കെ ഭയങ്കര തമാശയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോ ഇതൊക്കെ തമാശകളാണ് മനുഷ്യന്റെ ഗോത്രകാല ചിന്തകളാണ് പലമത സാരവും ഏകോ എന്ന് പറഞ്ഞ് ഇതൊക്കെ ശരിയെന്നല്ല എന്റെ അർത്ഥം അത് പറഞ്ഞു വെച്ചിട്ട് പറയും അത് പറഞ്ഞിട്ടില്ല എല്ലാം അതും ഒന്നാണ് എന്ന് പറഞ്ഞ ഈ പറയുന്ന അബദ്ധങ്ങളൊക്കെ ശരിയാണെന്നാണ് എല്ലാ മതം ഒന്നെന്ന് പറയുന്നത് വേറെ അർത്ഥത്തിലാണ് അതിന് വേറെ താല്പര്യമാണ് ഈ പറയുന്നു ഇനി അത് അങ്ങനെ അക്ഷരാർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ എല്ലാവരും പോയി അറ്റം മുറിക്കണം എല്ലാം അത് ഒന്നല്ല അറ്റം കട്ട് ചെയ്യണം എന്താ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഇവിടുത്തെ ചില സ്വാമിമാരൊക്കെ പ്രസംഗിക്കുന്ന കേട്ടാത്തോന്ന് ഇവരൊക്കെ പോയി കട്ട് ചെയ്യുന്നു എല്ലാം അത് ഒന്നല്ല ആരും കട്ട് ചെയ്യാതിരിക്കാൻ പാടില്ല അങ്ങനെയൊന്നും അതിന് അർത്ഥമില്ല പറയുന്ന ആവേശം കേട്ടോ അങ്ങനെ തോന്നുന്നു അത് എന്റെ താല്പര്യം വേറെയാണ് അത് അർത്ഥമുള്ളതാണ് പക്ഷെ എന്റെ താല്പര്യം വേറെ ഇതല്ല അതുപോലെ തന്നെ ഖുർആനും പറയുന്ന എന്താണ് ഒരു അന്യനായ ഒരു ലോകം വേറെ അത് മേളിലാണെന്നാ പറയും ഇവരെല്ലാരും പ്രാർത്ഥിക്കുന്ന എങ്ങനെ ആകാശത്തിലേക്ക് കയ്യൊക്കെ അങ്ങോട്ട് നോക്കിയാ പ്രാർത്ഥിക്കുന്നു അവിടെ ഒരാൾ ഇരിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഇരിക്കുന്ന ആളാണ് ഈ ലോകത്തെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് സൃഷ്ടാവ് അവരുടെ വിശ്വാസത്തെ നമ്മൾ പരിഹസിക്കരുത് അതൊക്കെ ഒരു വിശ്വാസമൊന്നും മനസ്സിലാക്കാം അതീ കഴിഞ്ഞാലൊന്നും ഒരു വിശ്വാസത്തിനപ്പുറം അതിലൊന്നുമില്ല വിശ്വസിക്കാൻ മനുഷ്യന്റെ വിശ്വാസത്തെ നമ്മൾ പരിഹസിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം അങ്ങനെ വിശ്വസിച്ചോട്ടെ അതിൽ തത്വമൊന്നും ഇല്ലെന്നുള്ളതാണ് അന്യനായ ഒരു ഒന്നിൽ നിന്ന് ഈ ലോകം ഉണ്ടായി നിന്നിൽ നിന്നും എല്ലാം ചിന്തിക്കണം. ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു വാസ്തവമല്ല, അതൊരു അവരുടെ ഒരു വിശ്വാസവും. ഇതൊക്കെ ഏത് കാലത്താ പറഞ്ഞത്? രണ്ടായിരം വർഷം 1500 വർഷമൊക്കെ മുമ്പാണ്. അന്നത്തെ മനുഷ്യന്റെ അവസ്ഥ എന്തായിരുന്നു? തുണി കൊടുക്കുന്ന വരെയൊക്കെ കുറവായിരുന്നു. എഴുത്തുമാരിയില് കരിപ്പോട്ടെ അന്നില്ലായിരുന്നു, മനുഷ്യന് കുറവായിരുന്നു. ഭൗതികമായ വിജ്ഞാനം ഒട്ടുമില്ല. ഇത് പ്രാകൃതരായ മനുഷ്യൻ അവരുടെ ഇടയ്ക്കാണ് ഇതൊക്കെ പ്രചരിച്ചത്. ഒരാൾ പറഞ്ഞ് എല്ലാവരും അംഗീകരിച്ചു, അല്ലെങ്കിൽ അടിച്ചും പിടിച്ചും ആൾക്കാരെ കൊണ്ട് അംഗീകരിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് വന്നത്. എല്ലാ മനുഷ്യരും സ്വയം സ്വീകരിച്ച വാള വച്ചിട്ട് സ്വീകരിപ്പിച്ചത് കൊണ്ട് അതൊക്കെ ചരിത്രമാണ്. തല പോകും എന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതൊക്കെ അംഗീകരിക്കും. പിന്നെ അത് വിശ്വാസമായി മാറും. മനുഷ്യൻ വിശ്വാസിയാവുന്നതെന്ന് വെച്ചാൽ അവൻ ജനിക്കുന്ന സാഹചര്യം അനുസരിച്ചാണ്. നമ്മളെയൊക്കെ ജനിച്ചപ്പോ കുട്ടിക്കാലത്തെ അമ്പലത്തിൽ കൊണ്ടുപോവുകയും അല്ലെങ്കിൽ കുറച്ച് വരുന്ന വളർന്നിട്ട് സ്വയം പോവുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ജനിച്ച സാഹചര്യം കൊണ്ട് അങ്ങനെ ഒരു വിശ്വാസത്തിൽ വരുന്നതാണ്. അല്ല, അറേബ്യയിലാണ് ജനിച്ചിരുന്നെങ്കിൽ ഇപ്പൊ അറ്റം കാണത്തില്ല. അത് അവിടുത്തെ വിശ്വാസിയായിരിക്കും. വിശ്വാസത്തിനൊക്കെ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. മനുഷ്യന്റെ സാഹചര്യങ്ങൾ ഇതൊക്കെ അവനറിയാതെ അവന്റെ ഉള്ളിൽ കിടന്നു കൂടുന്നതാണ്. പിന്നെ അതിനു വേണ്ടി മരിക്കാൻ നടക്കും. എന്റെ വിശ്വാസമാണ് ശരി, മറ്റവന്റെ വിശ്വാസം തെറ്റാണെന്ന് പറഞ്ഞു. പിന്നെ അത് സ്വയം തന്നെ കുറെ കടിച്ചേൽപ്പിക്കും, പിന്നെ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കും. തത്വം നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ അടുത്ത ശൂന്യമായ കാര്യം. ഇവിടെ പറയുന്നതിന്റെ തത്വമാണ് അങ്ങനെ അന്യമായ ഒന്നിൽ നിന്നും ഉണ്ടായതല്ല ഈ ജഗത്ത്. നിന്നിൽ നിന്നും അന്യമായ ഒന്നിൽ നിന്നുണ്ടായ നീ എന്ന് പറയുന്ന എന്താണ് ആദ്യം പറഞ്ഞു? എന്താണോ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായ ഒന്നിൽ നിന്നല്ല ഇത് ഉണ്ടായത്. അപ്പൊ പറയുക, അപ്പൊ ഞങ്ങള് പറഞ്ഞ് ശരിയാണോ? നിങ്ങള് ബ്രഹ്മെന്ന് പറയുന്നത് ഞങ്ങള് കർത്താവ് എന്ന് പറയുന്നു, അള്ളാഹ് എന്ന് പറയുന്നു. അപ്പൊ അതിൽ നിന്നാണല്ലോ ഉണ്ടായത്. അപ്പൊ ശരിയായില്ലേ? അവിടെ നിന്നിൽ നിന്നും അന്യമാകാൻ പാടില്ല കർത്താവ് അല്ലെങ്കിൽ അള്ളാഹ്. അന്യമായ ഒരു കർത്താവിൽ നിന്നും നല്ലതിലുണ്ടായി. നീ ആയിരിക്കുന്ന ബ്രഹ്മം അതിൽ നിന്നാണ് ഉണ്ടായെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അതാണ് നീ എന്ന് പറയുന്നത് തന്നെയാണ് ബ്രഹ്മം. ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായത് അതാണ് പറയാൻ വരുന്നുണ്ട്. നിന്നിൽ നിന്ന് അന്യമായ ഒരു ബ്രഹ്മത്തിൽ നിന്നിത് ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ പഴയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പണ്ടുകൂടെ ചിന്തിച്ചിരുന്ന എന്താണ് ഈ ലോകം? കുറെയൊക്കെ നിത്യമായിട്ട് തന്നെ ഉണ്ട് ഈ ലോകത്ത്. കുറെയൊക്കെ എന്ത് ചെയ്യുന്നു? ഈശ്വരൻ പരമാണുക്കളിൽ നിന്നുണ്ടാക്കിയാണ് താർക്കികന്മാരും അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്. അതോട് വിശ്വാസം അപ്പോ തത്വ അതിൽ നിന്നും അന്യത അന്യമായ പരമാണുക്കളിൽ നിന്നും ഉണ്ടായി. ഇത് ശരിയല്ല അങ്ങനെ പറയുന്നു. ഇനി സാങ്കന്മാർ പറയുന്നത് എന്തോ, നീ പുരുഷനാണ്, സർഗീയന്മാർ പറയുന്നത് നീ ആത്മാവാണ്, ഇതിൽ നിന്നും അന്യമായ പരമാണുക്കളിൽ നിന്നും ഈ സർവജഗത്ത് ഉണ്ടായി, ഉണ്ടായതെല്ലാം ഉണ്ടായി. ഉണ്ടാകാത്ത അവിടെ ഉണ്ട്. അന്യന്മാർ പറയുന്നത് എന്താണ്? നീ പുരുഷനാണ്, നിന്നിൽ നിന്ന് അന്യമായ പ്രകൃതി, പ്രകൃതിയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്. അപ്പൊ ഇങ്ങനെ പല സിദ്ധാന്തക്കാരും ഉണ്ട്, നിന്നിൽ നിന്നും അന്യമായ ഒന്നിൽ നിന്നാണ് ഈ ലോകം ഉണ്ടായത്. ഇവിടെ പറയുന്ന തത്വം അതല്ല, അങ്ങനെ നിന്നിൽ നിന്നും അന്യമായ ഒന്നിൽ നിന്നല്ല ഈ ലോകം ഉണ്ടായത്. എന്താണ് നീ ബ്രഹ്മം? നീ ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. അപ്പോ എന്തുവരും? ഇത് ദൃശ്യമായതുകൊണ്ട് അന്യമാണ് ഈ കാണുന്നത്. അത് ശരിയാണ്, ആ യുക്തി ശരിയാണ് എന്ന്. നിന്നിൽ നിന്ന് അന്യമായ ഒന്നിൽ നിന്നല്ല ഉണ്ടായത് എന്ന് പറയുമ്പോൾ ഏതൊക്കെ? നിന്നിൽ നിന്ന് തന്നെ ഉണ്ടായി. ഇവിടെ രണ്ടല്ലേ ഉള്ളൂ, ഒന്ന് നീ, മറ്റൊന്ന് അന്യം. രണ്ട് വസ്തുക്കളേ ഉള്ളൂ, ഒന്ന് ദൃശ്യം, അതാണ് അന്യം. അപ്പൊ അന്യത്തിൽ നിന്നല്ല ഉണ്ടായെങ്കിൽ പിന്നെ ഇവിടെ നിന്നുണ്ടായി, ഇവിടെ നിന്നുണ്ടായത് നിന്നിൽ നിന്നു. അപ്പൊ നീ ആര്? ബ്രഹ്മം. ആ ബ്രഹ്മത്തിൽ നിന്നു ആണെല്ലാം ഉണ്ടായത്. ഈ അന്യമായിരിക്കുന്നത് അതും നിന്നിൽ നിന്ന് തന്നെ ഉണ്ടായത്. അങ്ങനെ പറഞ്ഞു വരുമ്പോ ഇതൊന്നും അന്യമല്ല, അന്യമായിട്ടൊന്നും തന്നെ ഇല്ല. കാരണം അപ്പൊ ഈ ബ്രഹ്മം എന്താണ്? എല്ലാം ബ്രഹ്മമാണ്, എല്ലാമായിരിക്കുന്നതും ബ്രഹ്മമാണ്. കാരണം ഈ കാണുന്ന അന്യമായ എല്ലാം ബ്രഹ്മത്തിൽ നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ, ഈ അന്യമായിരിക്കുന്ന സർവ്വതും ബ്രഹ്മത്തിൽ നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ, ബ്രഹ്മം തന്നെയാണ് അന്യമായിരിക്കുന്ന സർവ്വതും. പിന്നെ നീ അന്യൻ എന്നിങ്ങനെ പറയുന്നത് എന്തുകൊണ്ട്? നമ്മുടെ അനുഭവമാണോ? നമ്മുടെ അനുഭവത്തിൽ ഞാൻ വേറെ, അന്യം വേറെ, ഇതൊക്കെ അനുഭവമാണ്. അനുഭവത്തെ അനുസരിച്ചാണ് പറയുന്നത് ഇതെല്ലാം അന്യമാണ്. എന്നാ അടുത്തൊരു സ്റ്റെപ്പ് കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായതുകൊണ്ട്, ബ്രഹ്മം നീ ആയതുകൊണ്ട്, ഉണ്ടായതെല്ലാം ബ്രഹ്മമായിരിക്കുന്നുകൊണ്ട്, ഒന്നും തന്നെ നിന്നിൽ നിന്ന് അന്യമായിട്ട് ഇല്ല. എന്നുവെച്ചാൽ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ടൊന്നും ഇല്ല. ഏതൊന്നും നിന്നാണ് എല്ലാം ഉണ്ടായത്, അതെല്ലാം ആ ഒന്ന് തന്നെ. അപ്പൊ വീണ്ടും പഴയതുപോലെ ഒന്ന്, അന്യം എന്ന് പറഞ്ഞു, പിന്നെ എല്ലാം ഒന്നെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അന്യം ഒന്നും ഒന്നും പറയുന്നത് എന്തുകൊണ്ട്? അറിവിന്റെ വിഷയമായി ചിന്തിക്കുകയാണെങ്കിൽ എല്ലാം അറിവിന്റെ കാര്യമായി ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാം അറിവ്. രണ്ടു തരത്തിൽ ഇതിനെ കാണാം. ഒന്ന് അങ്ങനെ അറിവിന്റെ വിഷയം, വിഷയം വേറെ, വിഷയം വേറെ. അപ്പൊ ഇതെല്ലാം വേറെയാണ്, അന്യമാണ്. അറിവിനെ കാരണമായിട്ടെടുത്താലോ ഇതെല്ലാം അവിടെ നിന്നുണ്ടായി, അറിവിൽ നിന്ന് എല്ലാം ഉണ്ടായി. അപ്പൊ ഇതൊന്നും തന്നെ അറിവിൽ നിന്ന് അന്യം അല്ല. അപ്പൊ എല്ലാ ആശയവും കൂടെ വരുന്നുണ്ട്. അത് നേരിട്ട് പറയാത്ത നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കും. ഇനി ഏതെങ്കിലും ദേവന്മാരെ സൃഷ്ടിച്ചാണ്, അങ്ങനെയും പറയാം. ലോകപാലകന്മാരുണ്ട്, അവർ സൃഷ്ടിച്ചാണ്. അങ്ങനൊന്നുമില്ല. എന്താണോ സൃഷ്ടിച്ചത്, ആ സൃഷ്ടികർത്താവിനെ നീ ആയിട്ട് മനസ്സിലാക്കണം. ഇതാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം. ത്വം ഹി ബ്രഹ്മ എന്ന് പറയുന്നത് ശക്തി. അപ്പൊ ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എങ്ങനെ മനസ്സിലാവണം? ആ സൃഷ്ടിച്ച ദൈവം നീ തന്നെ. നീ എല്ലോ സൃഷ്ടിയും സൃഷ്ടാവായി സൃഷ്ടിക്കാനും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുന്ന സ്വാമി എല്ലാം നീ തന്നെയാണ്. അപ്പൊ സൃഷ്ടിജാലമായിരിക്കുന്ന നീ തന്നെ. നീ എന്ന് വെച്ചാൽ ബ്രഹ്മൻ. അത് ദൈവത്തിന്റെ അഭിസംബോധന ചെയ്ത് അവിടെ പറയും. ഇവിടെ ഒരു ജിജ്ഞാസുവിനെ അഭിസംബോധന ചെയ്ത് പറയും. അവിടെ ദൈവത്തിനെ അഭിസംബോധന ചെയ്ത് പറയും. എന്താ പറയും? നീയാണ് സൃഷ്ടി, നീ സൃഷ്ടിക്കാനും സർവവും നീ തന്നെ. ഇവിടെ ഒരു ജിജ്ഞാസുവിനെ അഭിസംബോധന ചെയ്ത് പറയും എന്താണ്? നീ തന്നെയല്ല. രണ്ടു തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. നീ തന്നെ ദൈവം. മനസ്സിലായോ? എന്നുവെച്ചാ നീ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? നീ ഇനി വേറെ ആരുടെ പോയി പ്രാർത്ഥിക്കേണ്ട കാര്യം ഇല്ല. എന്തുകൊണ്ട്? നീ തന്നെയാണ് ദൈവം. രണ്ടും പോയി പ്രാർത്ഥിച്ച സമയം കളയേണ്ട കാര്യം. പിന്നെ അവനോട് പ്രാർത്ഥിച്ചിട്ടും കാര്യമൊന്നുമില്ല. അവനോട് പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ഉണ്ടാ? ഒന്നും നടക്കത്തില്ല. എന്തായാലും നിന്നിൽ നിന്ന് അന്യമായ ഒരു ദൈവത്തിൽ നിന്ന് നല്ല ഉണ്ടായത് നീ ബ്രഹ്മമാണ്. നിന്നിൽ നിന്ന് തന്നെ ഉണ്ടായതെന്ന് പറയുമ്പോൾ നീ തന്നെയാണ് സൃഷ്ടിക്കുന്നത്, സൃഷ്ടിച്ചാലും എന്തായിരിക്കുന്നതെന്ന് പറയുമ്പോൾ പിന്നെ എന്താ? ഇത് അറിഞ്ഞാ കാര്യമില്ല. ഇതറിയാത്തവർക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇതൊന്നും അറിയാൻ വയ്യാത്ത പാവങ്ങൾക്ക് വേണ്ടി. ഇതൊന്നും അറിയില്ലെങ്കിൽ പ്രാർത്ഥിക്കണം. എന്തേ ഈ തത്വത്തെ അറിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഇതാണ് തത്വം. അങ്ങനെ ഞാൻ നിരീശ്വരവാദി ആയി പോകത്തില്ലേ? ആകത്തില്ല. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുമ്പോൾ നിരീശ്വരവാദി ആയി പോകുന്ന ആയിക്കോട്ടെ. എന്താ കൊടുക്കും? അറിയാതെ ഉണ്ടായത് അറിഞ്ഞിട്ടില്ലേ? അപ്പൊ നിരീശ്വരവാദി ആയത് അറിഞ്ഞിട്ടോ അറിയാതെ? അറിഞ്ഞിട്ടോ? ഈശ്വരവാദി ആയതോ? അറിയാതെ. അപ്പൊ അറിയില്ലാത്തവനാണ് ഈശ്വരവാദിയാകുന്നത്. അറിവുള്ളവനാണ് എന്താകുന്നു? നിരീശ്വരവാദിയാണ്. അപ്പൊ ഏതാകും? നിരീശ്വരവാദിയാകും ഈശ്വരവാദിയാകും? ഏതാകും? അപ്പൊ അറിവില്ലാത്തവനായിരുന്ന ഇത് അത് മതി. ഇതാ നിർബന്ധമൊന്നുമില്ല. ഈശ്വരവാദിയായിരുന്നാ മതി എന്ന് വെച്ചാൽ ഞാൻ അറിയില്ലാത്തവനാണ്. ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കും. ഇതൊക്കെ അവരോട് തീരുമാനിക്കേണ്ട കാര്യമാണ്. അവനവനാ തീരുമാനിക്കേണ്ട. രണ്ട് രീതിയിലോ അല്ല. ഈ നിരീശ്വരവാദികൾ എന്ന് പറയുന്നത് മോശക്കാരാണ്. അറിവില്ലാത്തവൻ അത് നമ്മളിവിടെ പറയുന്നു. അങ്ങനെയല്ല, ഇതങ്ങനെയല്ല. ഇതിനെ അറിഞ്ഞിട്ട് നിരീശ്വരവാദിയാകുന്ന എങ്ങനെയാണ്? ഈശ്വരവാദി ആയി കൂടുതൽ പേടിക്കണം. ആർക്ക്? അപ്പൊ ഇത് ഉള്ളവരൊക്കെ എന്താണ്, ഈശ്വര വിശ്വാസ ഈശ്വരവാദികളൊക്കെ ഇതൊക്കെ ഉള്ളവരാണോ? അപ്പൊ എല്ലാരിലും ഇതൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ മോട്ടേക്ക് കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അത് ചെയ്യുന്നു. ഒക്കെ ചെയ്യുന്നതിന് എന്താണ് ഞാൻ ചെയ്യും പക്ഷെ പിടിക്കരുത് എന്ന് പറഞ്ഞിട്ട് എല്ലാ പ്രളയം ചെയ്യുന്നവൻ ഇപ്പൊ തന്നെ ഒരുത്തിന് കൊച്ചിനെ കൊന്നിട്ട് അവൻ മുഖാമ്പിയിൽ പോയി പ്രാർത്ഥിക്കരുത് പിടിക്കരുത് എന്തേ സ്വന്തം കൊച്ചിനെ കൊന്നിട്ട് ഈശ്വര വിശ്വാസം ഉണ്ടാകുന്നതാണ് അവൻ കൊലപാതികളെ സ്വന്തം മകളെ ഒരേ ഒരു മകൾ ആർക്കും ഉണ്ടല്ലോ അവനെ കൊല്ലാൻ തോന്നത്തില്ല പക്ഷെ അവൻ കഴുത്ത് ചെട്ടി കൊന്നു. പക്ഷെ അവന് ഈശ്വര വിശ്വാസി അവൻ പിന്നെ പോയ എവിടെ മുഖാംബിയാദേവിടുത്ത് വരുന്ന അവന്റെ ഭജന. അപ്പൊ ഈശ്വരവാദി കുഴപ്പക്കാരനാണോ അല്ലേ ഉണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു നിരീശ്വരവാദിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇങ്ങനെ സ്വന്തം കൊച്ചിനെ കൊന്ന ഏതെങ്കിലും ഒരു നിരീശ്വരവാദി കേട്ടിട്ടുണ്ടോ ഉണ്ടോ? നിരീശ്വരവാദികളൊക്കെ പലപ്പോഴും ഈ ഈശ്വരവാദികളെക്കാളും ഭേദമായി അത് മാത്രമല്ല ഈ വലിയ കൊലപാതകങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇപ്പോഴും ഈശ്വര വിശ്വാസമാണ് ചെയ്യുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ അതിക്രമങ്ങളും ഇതൊക്കെ നടത്തിയിട്ടുള്ള ഈശ്വരവാദി അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിരീശ്വരവാദികൾ കുറവാണ്. നിരീശ്വരവാദികളും ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ കുറവല്ല. ഇത്രയും മനസാക്ഷി ഇല്ലാതെയൊക്കെ കൊല്ലും നമുക്ക് തീർച്ചയായിട്ടും ആരായിരിക്കും ഈശ്വര വിശ്വാസം ലോകത്തങ്ങനെ കാണും. ഇവിടെ അതിനെ കുറിച്ചല്ല പറയുന്നത്, ഈ തത്വത്തെ അറിയുന്നവനാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്ന് അന്യമായിട്ട് ഒരു ഈശ്വരൻ ഉണ്ടെന്ന് കരുതാത്തത് അവനാണ്. അതാണ് അതാണ് ഇവിടെ നിരീശ്വരവാദി എന്ന് തന്നിൽ നിന്ന് വേറിട്ടൊന്നില്ല. അങ്ങനെ ഒരു ഈശ്വരൻ നിന്നുണ്ടായിട്ടുണ്ടായി ഒരു ഈശ്വരൻ ഇങ്ങനെ കൊത്തിയിരുന്നു ഇതൊക്കെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് അങ്ങനെ പറയുന്നതിന് വലിയ അബദ്ധം. അങ്ങനെ ഒരു ഈശ്വരൻ ഉണ്ടെങ്കിൽ ആ ഈശ്വരൻ തന്നെയാണ് ഈ സൃഷ്ടിയായിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇനി സൃഷ്ടിച്ചത് ഒരു ഈശ്വരനായിക്കൊള്ളട്ടെ, ആ ഈശ്വരൻ തന്നെയാണെന്ത് സൃഷ്ടിയും അത് തന്നെ. ഇതാണ് കൂടെ പറയുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ഒരു ഈശ്വരൻ തന്നിൽ നിന്ന് അന്യമായ ഒരു ഈശ്വരൻ ഉണ്ടെന്ന് സ്വീകരിക്കുന്നു അയാളെ നമുക്ക് പറയാം നിരീശ്വരവാദി. അത് വലിയൊരു അറിവാണ്, അറിവുള്ളവനാണ്. അറിവുള്ളതുകൊണ്ടാണ് അയാൾ വേറൊരു ഈശ്വരനെ സ്വീകരിക്കുക, സൃഷ്ടികർത്താവായിട്ട് സ്വീകരിക്കുക. പ്രകൃതി ശക്തി എന്ന് പറഞ്ഞാൽ എന്താ? ആ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നു. പക്ഷെ അതൊക്കെ സൃഷ്ടിച്ചതിന് ശേഷമുള്ള കാര്യം, സൃഷ്ടിച്ചാലും ഇടി കാണാൻ പറ്റും. മിന്നലൊക്കെ കാണണമെങ്കിൽ ആദ്യം എന്ത് വേണം? സൃഷ്ടി. അപ്പൊ കർത്താവ് ഇതൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ ഇടിയും മിന്നലും സൂര്യൻ ചന്ദ്രനും ഒക്കെ വന്നു എന്നോക്കാം. വെറും അർത്ഥശൂന്യങ്ങളായ വിശ്വാസങ്ങളാണ്. എന്നാ വിശ്വസിക്കുന്നവർക്ക് അത് വളരെ വിലപ്പെട്ടതുമാണ്. മനുഷ്യന്റെ മനസ്സ് ഓരോ തരത്തിലായതുകൊണ്ട് മനുഷ്യന് ഓരോ വിശ്വാസങ്ങളും ഇതൊക്കെ കാരണം എന്താണ്? മനുഷ്യന്റെ മനസ്സാണ്. ചില മനസ്സുകൾ അങ്ങനെയാവും. അപ്പൊ അവരതിൽ തന്നെ ഉറച്ചിരിക്കും. ശരിയായി ചിന്തിച്ച് മനസ്സിലാക്കാമെന്നുള്ളവരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. നീയാണ് ബ്രഹ്മം, നിന്നിൽ നിന്ന് അന്യമായി, ഒന്നിൽ നിന്നും അല്ല ഇതുണ്ടായി, നിന്നിൽ നിന്നാണ് ഉണ്ടായത്. അപ്പൊ ഈശ്വരനാരും നീ തന്നെ, ഈ ലോകമാരും നീ തന്നെ, എന്നാൽ നീ തന്നെയാണ്. അത് അങ്ങനെ ഒരാശയം പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിനാണ് അദ്വൈതമെന്ന് പറയുന്നത്. അദ്വൈതം എന്ന് പറയുന്ന ഒരാശയം. അപ്പൊ അവിടെ പ്രത്യേകിച്ചൊരു ഈശ്വരനുമില്ല, പ്രത്യേകിച്ചൊരു ജീവനുമില്ല, ഈശ്വരനെ മാത്രമേ നിഷേധിക്കുന്നു. വേറിട്ടൊരു ജ്ഞാനമില്ല എന്നൊന്നാണ് ഈ ബ്രഹ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. വേറിട്ടൊരു നീയുണ്ടോ? ഈശ്വരനെ നിഷേധിക്കുന്നു, ജീവനെ നിഷേധിക്കുന്നു, വേറിട്ട് ഇല്ല എന്നാണ്. സാധാരണ ഈ നിരീശ്വരവാദി എന്ന് പറയുന്നത് അവർ നമ്മളീ പറയുന്ന കാര്യത്തെ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് എന്താണോ പ്രധാനമായും പറയാൻ ഇത് തന്നെയാണ്. ഈ ബൈബിളിലും ഖുർആനിലൊക്കെ പറഞ്ഞിരിക്കുന്നു ഒരു ഞായറാഴ്ച ദൈവം ലോകത്തെ സൃഷ്ടിച്ചു ഇതൊക്കെ പറഞ്ഞ ഇത് വലിയൊരു തമാശയാണ്. അപ്പൊ അവർ പറയുന്നു അങ്ങനെ ഒരു ലോകം ഒരു ഞായറാഴ്ചയിൽ ഈ ലോകത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് വെറും അബദ്ധമാണ്. ആ പറയുന്നതിൽ തന്നെ ഒരുപാട് അബദ്ധമുണ്ട്. ഞായറാഴ്ചയാണ് ദൈവം ലോകത്ത് സൃഷ്ടിച്ചു. അപ്പൊ അതിന്റെ തലേദിവസം എന്തായിരുന്നു? ഞായറാഴ്ചയുടെ തലേദിവസം ഇനി വെച്ച എന്ത് പറഞ്ഞു? തലേദിവസം ഉണ്ടായിരുന്ന ഉണ്ടെങ്കിൽ അന്ന് എന്റെ ആഴ്ചയായിരുന്നു. ആ ആഴ്ച എന്ന് പറയുന്ന അന്ന് ലോകം ഉണ്ടായിരുന്നു. ഇതിന് വെറും അബദ്ധമാണ്. ആ ഇതൊക്കെ കേട്ടിട്ടാണ് ആൾക്കാർ നിരീശ്വരവാദികളായത്. ഇതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഇത് അംഗീകരിക്കാത്ത എല്ലാത്തവരും നിരീശ്വരവാദികളാണ്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ലോകത്ത് പ്രചരിക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? വളരെ കുട്ടിക്കാലത്ത് തന്നെ എന്ത് ചെയ്യും? അവരുടെ തലയിൽ ഇങ്ങനെ അടിച്ചു കയറ്റി ബ്രെയിൻ വാഷ് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്ത് അവസാനം അവൻ ഇതില്ലാതെ ജീവിക്കാൻ വയ്യാതെ. അത് മദ്യപാനം മയക്കുമരുന്ന് പോലെയൊക്കെയാണ്. അത് കുറേ കാലം ശീലിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അഡിക്റ്റായി. കുട്ടിക്കാലം പോലെ നിങ്ങളുടെ മനസ്സിലൊക്കെ ഇങ്ങനെ കയറ്റി കയറ്റി കയറ്റി കയറ്റി വിട്ടു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇത്തരം മൂഢമായ വിശ്വാസങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റാതെ വരും. അതിനുവേണ്ടി മരിക്കാൻ തയ്യാറാവും. ഇതിനു വേണ്ടി അത് നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്തു എന്നുകൊണ്ടാണ് സമൂഹവും മാതാപിതാക്കളും എല്ലാം കുട്ടിക്കാലത്ത് ചെയ്യുന്ന ഇതാണ്. ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ മനസ്സിൽ അടിച്ചേൽപ്പിക്കുന്നു. അങ്ങനെ ഈ മതങ്ങളെല്ലാം ഉണ്ടാവും. ശരിയായ വിശ്വാസം വിശ്വാസം എന്ന് പറയുന്നത് തെറ്റാണ്. എല്ലാവരും ശരിയായ വിശ്വാസം തെറ്റായ വിശ്വാസം ഉണ്ടാവും. എലി വിഷം എന്ന് പറഞ്ഞാൽ എന്താണ്? എലിയെ കൊല്ലുന്ന വിഷമാണ്. അതിന് എലിയെ കൊല്ലാത്ത വിഷവും എലിയെ കൊല്ലുന്ന വിഷവുമായ എലി വിഷങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? എന്താ പറയും? എലിയെ കൊല്ലുന്ന എലി വിഷം, എലിയെ കൊല്ലാത്ത എലി വിഷം. അതേ എല്ലാ അന്വേഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം ഈ വിശ്വാസങ്ങളെന്ന് പറയുന്നു. കോടിക്കണക്കിന് ജനങ്ങൾ വിശ്വസിക്കുന്നു. ശരി, വിശ്വാസം എനിക്ക് ഇരുന്നോട്ടെ. ശരിയോ തെറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഞായറാഴ്ചയാണ് അധികം ലോകത്തെ ഉണ്ടാക്കിയത് ആണോ? ഉറപ്പില്ലേ? ശരിയെന്ന് പറയാൻ പറ്റുമോ? ഇനി ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ ശരിയാവും, തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ ശരിയാവും. പക്ഷെ അങ്ങനെ വിശ്വസിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റെന്ന് പറയാൻ പറ്റും. ശരിയാവുന്ന ഏത് കാലത്തായാലും വിശ്വസിച്ചത് അതുകൊണ്ട് നോക്കണ്ടേ? ഓ, ഇവിടെ തത്വത്തെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുകയല്ല, അതിനെ അറിയണം. അത് വ്യത്യാസം. നമ്മളെപ്പോഴും വിശ്വസിക്കുന്ന എവിടെയാണോ? അറിയില്ലാത്ത കാര്യങ്ങളാണ് വിശ്വസിക്കുന്നത്. നമുക്കറിയില്ല, അപ്പൊ വിശ്വസിക്കും. അറിയാത്ത ഇപ്പൊ ഇവിടെ കറണ്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടല്ലോ. ഉണ്ടെങ്കിൽ പിന്നെ വിശ്വസിക്കേണ്ട കാര്യം. വിശ്വസിച്ചാൽ ഉണ്ടെന്നും ഇല്ലെന്നും വരും. ഉണ്ടെന്നും വിശ്വസിക്കാം, ഇല്ലെന്നും വിശ്വസിക്കാം. അറിഞ്ഞാലോ? ഉണ്ട്. അറിയുന്നവരെ സംബന്ധിച്ച് ഇപ്പൊ ഉണ്ട്. ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഇല്ല. രണ്ടു പക്ഷമേ അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് അറിവില്ലാത്തടത്താണ്, അറിഞ്ഞാൽ പിന്നെ വിശ്വസിക്കേണ്ട കാര്യം. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഇത് മൊബൈലാണ്, മൊബൈലാണെന്ന് പറയുന്നത് എന്താ എന്റെ അറിവാണ്, ഏത് കമ്പനിയാണ് അതെന്റെ അറിവാണ്. വിശ്വസിക്കേണ്ട കാര്യം ഇല്ല, അറിഞ്ഞില്ലെങ്കിൽ അല്ലേ ചിലപ്പോ ഇത് വിശ്വസിക്കേണ്ടി വരും. ഇതിനൊരു തുണി പൊതിഞ്ഞുകൂടൊക്കെയാണ് സുരേഷിനോട് ചോദിക്കുന്നത്, എന്താണത് സുരേഷ് തോന്നുന്ന ഒരു മൊബൈലാണെന്നാണ് അവിടെ വിശ്വസിക്കേണ്ടി വരും. വിശ്വസിക്കാതെ ഇരിക്കാം, ചിലപ്പോൾ അത് മൊബൈലായിരിക്കത്തില്ല, തുണിക്കകത്തായിരിക്കും. അറിവില്ലാത്തടത്താണ് എന്ത് പറയുന്നത്, അറിഞ്ഞ അറിവ് മതി. ഇവിടെ പറയുന്ന അറിവിനെ കുറിച്ചാണ്, വിശ്വാസത്തെ കുറിച്ചല്ല. വിശ്വസിക്കേണ്ട ചില മേഖലകൾ മനുഷ്യന്റെ ജീവിതത്തിൽ കാണും, വിശ്വസിക്കുന്നവരും കാണും. പക്ഷെ തത്വചിന്ത എന്ന് പറയുമ്പോൾ, തത്വം എന്ന് വെച്ചാൽ പരമാർത്ഥം, പരമാർത്ഥം എന്ന് പറയുന്നത് വളരെ വിശ്വസിക്കാനുള്ളതല്ല, പിന്നെയോ അറിയാനുള്ളതാണ്. അറിയേണ്ട കാര്യങ്ങളാണെന്ന് ഇവിടെ പറയുന്നത്. അതിനുള്ള ഉപദേശം അങ്ങനെയാണ്, തൊന്നുകി ബ്രഹ്മ, നീ ബ്രഹ്മമാണ്. ഈ കാര്യം അറിയേണ്ടതാണ്, വിശ്വസിച്ചിട്ട് എന്താ കാര്യം. നീ ബ്രഹ്മമാണെന്ന് പറഞ്ഞു, അവന് ഉറപ്പുണ്ട് ഞാൻ ബ്രഹ്മമല്ലാന്ന്, എന്നെ ബ്രഹ്മമാണെന്ന് വിശ്വസിച്ചിട്ട് കാര്യമുണ്ട്. അപ്പൊ അവൻ അറിയണം ബ്രഹ്മമാണോ, എങ്ങനെയാകും, ആയാൽ എന്താണ് എന്നൊരാൾ അറിയണം. അറിയാൻ വേണ്ടിയിട്ടാണ് ഉപദേശിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തെയും അറിവിനെയും രണ്ടായി മനസ്സിലാവും. പിന്നെ ലോകത്തെപ്പോഴും എന്തുണ്ടാവും, വിശ്വാസികളും ഉണ്ടാവും, അറിവുള്ളവരും ഉണ്ടാവും. അതൊക്കെ ലോക സ്വഭാവം, അതാർക്കും മാറ്റാനോ മറിക്കാനോ കഴിയത്തില്ല. അപ്പോൾ അതിന്റെ സ്വഭാവം അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും. തത്വത്തെ കുറിച്ച് പറയുമ്പം, തത്വം എന്ന് വെച്ചാൽ പരമാർത്ഥം എന്നാ എന്റെ അർത്ഥം. അത് പറയുന്ന എന്തിനു വേണ്ടിയിട്ട്, അറിയാൻ വേണ്ടിയാണ്, അല്ലാതെ അറിയാതെ വിശ്വസിക്കാൻ വേണ്ടിയല്ല. അതാണ് പറയുന്നത്. ബ്രഹ്മ ഉണ്ടെന്ന് വിശ്വസിക്കാൻ വേണ്ടിയല്ല പറയും, നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയാം. വിശ്വസിക്കാൻ വേണ്ടി പറയണെങ്കിൽ അത് കള്ളമാകാം അല്ലേ. ചെറിയ പ്രായത്തിൽ നമ്മൾ എന്തെല്ലാം കള്ളങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചു, ഒരുപാട് കാര്യങ്ങൾ കള്ളങ്ങളാ പറഞ്ഞ് വിശ്വസിച്ചു. വളർന്നു വളർന്നു വന്നപ്പോഴാ മനസ്സിലാവുന്നു ഇതൊക്കെ ഈ സാധനം കഴിച്ചില്ലെങ്കിൽ ഉമ്മാക്കി പിടിക്കുമെന്ന് പറയും. വല്ല ഉമ്മാക്കി ഉണ്ടായിരുന്നു, എത്രയോ കാലം അവനെ പേടിച്ച് കഴിച്ച് വീട്ടിന്റെ പുറത്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്ത് പിടിക്കുമെന്ന് പറഞ്ഞു, വീനാം വെച്ച് പിടിക്കുമെന്ന്. ഇതൊക്കെ ഒരുപാട് കാലം വിശ്വസിച്ചു. ആ പറയുന്നതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയാണ് പറയുന്നത്, നമ്മളെ വിശ്വസിക്കാൻ വേണ്ടി പറയണം. നമ്മളെ വിശ്വസിപ്പിക്കുകയാണ് എന്തിനു ഭയപ്പെടുത്തൽ. എപ്പോഴാണോ അറിയുന്നത് അപ്പോ എന്ത് ചെയ്യുന്നു, അതെല്ലാം തള്ളുകളയും. നമ്മുടെ വിശ്വാസം എപ്പോഴും അതിന് ശരി തെറ്റെന്നുള്ള ഇല്ല, വിശ്വാസം എപ്പോഴും അറിവില്ലാത്തടത്താണ് നിൽക്കുന്നത്. വിശ്വാസത്തിന് പകരമാണ് എന്ത് വരുന്നത്, അറിവ് വരുന്നത്. അറിവിന് ശരിയും തെറ്റില്ല, ശരിയായ അറിവ് വരും, തെറ്റായ അറിവ് മനുഷ്യനുണ്ടാകും, അത് സംഭവിക്കും. ഇവിടെ തത്വത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന എന്തിനെ കുറിച്ചാണ്, അറിവിനെ കുറിച്ചാണ്. ആ അറിവാണ് പറയുന്നത്, നീ ബ്രഹ്മമാണ്, നിന്നിൽ നിന്നും അന്യമായ